ഉണ്ടല്ലോ, നിങ്ങളിൽ നിറയുന്ന മൊഴിയുണ്ടല്ലോ, മറുപടി പറയുന്ന മൊഴിയുണ്ടല്ലോ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി, നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി, കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി, ചിരിക്കല പെണ്ണെ കല്യാണി, നിന്റെ പാറത്തെ പുള്ളി എന്നെ കുടുക്കി, നിന്റെ കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കൊലുസിട്ട് എന്നെ കുടുക്കി, അരയിലെ ഇറങ്ങണം മരക്കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അണപൊട്ടി ഒഴുകുമ്പോൾ, നോക്കല് നീ ഒരുത്തി നോട്ടത്തിൽ മുന്നെ കൊണ്ട് ചങ്കത് പടക്കണ, നോക്കല് നീ ഒരുത്തി ി നിന്നെ ഗന്ധ പേടി, കഥകടി ചോടി അടുത്തു നിവാടി, കവിതകൾ പാടി അരക്കെട്ട് തേടി, നിൻമുട്ടിയിലെ സുഗന്ധത്തിൻ രാമച്ചൻ തേടി, റമ്പുകളിലെ ചുട്ടുചൊറയൊഴുകുന്നു, പരമാനന്ദര സുഖമതു തേടുന്നു, മോഹങ്ങൾ കവിതകളാകുന്നു, ഉള്ളൊന്ന് അറിയാനിട്ട് നെഞ്ചു പിടിക്കുന്നു, കണ്ണാടി മിന്നുന്നു വെള്ളാരം കണ്ണുള്ള ചെലൊച്ചമ്മയുള്ള പെണ്ണെ, അലങ്കാരി മുട്ടോളം മുടിയുള്ള കാണാൻ അഴകുള്ള നീല മിഴിയുള്ള പെണ്ണെ, നീ ശൃംഗാരി കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ, കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി, ചിരിക്കല്ല പെണ്ണെ കല്യാണി, നിന്റെ പാറത്തെ പുള്ളി എന്നെ കുടുക്കിലെ, കണ്ണിലെ നിറം കണ്ട്, കയ്യിലെ വള കണ്ട്, കാലിലെ കൊലുസിട്ട് എന്നെ കുടുക്കി, അരയിലെ എറഞ്ഞണം മരക്കെട്ടിൽ കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ നടപ്പൊട്ടി ഒഴുകുമ്പോൾ, നോക്കല് നീ ഒരുത്തി നോട്ടത്തിൽ മുന്നെ കൊണ്ട് ചങ്കത് പടക്കണ, നോക്കല് നീ ഒരുത്തി. നിലവിലെ മോഹങ്ങൾ അറിയാൻ പറയാട്ടാപ്പൊട്ടുമ്മത്താപ്പല്ലേ ചിരി അത് വട്ടാപ്പൊട്ടാകട്ടി, മുടിയില് തട്ടാ മുട്ടാ തള്ളിപ്പെണ്ണെ ഒരു ഗതിരുമാണ്ടി നീ മസറാട്ടി, നിന്റെ കടക്കണി മുനയോ കറുമ്പി നിന്റെ മിഴിയോ, നിന്റെ കരളിലെ പ്രിയമോ നീ എനിക്കേകിയ സുന്ദര രാത്രിയോ, സുന്ദരി പെണ്ണ നിന്നെ കണ്ടപ്പ തൊട്ട എന്നെ ിലു തീയ, നിന്റെ ചുണ്ടിലു തേനോ മധുര മനോഹരി, അടുത്ത ചേലുള്ള പാലപ്പ് പോലുള്ള പുഞ്ചിരി കണ്ടന്റെ ഉള്ളൊന്ന് കാളി, ചെഞ്ചോര ചുണ്ടത്തെ ചേലുള്ള ചായത്തെ കൊണ്ടെന്നറിഞ്ഞപ്പോഞ്ചകം പാളി, കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ, കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണെന്ന് ഉടക്കി, ചിരിക്കല്ല പെണ്ണെ കല്യാണി, നിന്റെ പാറത്തെ പുള്ളി എന്നെ കുടുക്കി.